ആരോ വിളിക്കുന്നു മൽ സഖി, നീ എൻ്റെ ചാരയിരുന്നൊന്നു പാടുമോ? മേഘങ്ങളലയുന്ന വാനം, താളബോധങ്ങളുണരുന്ന നെഞ്ചം, നിൻമുഖത്തെന്നോ തെളിഞ്ഞു എൻ്റെ സ്വപ്നമാം ജീവിത ചിത്രം. ഒന്നു വിളിക്കു നീ ജീവിത മാർഗം തെളിക്കുവാൻ എന്നെ, അറിയില്ലെനിങ്കു നീ ആര്, എൻ്റെ ഹൃദയത്തിൽ മുട്ടിട്ട സ്വപ്നം കൊഴിയാതെ ഞാൻ ചേർത്തു വയ്ക്കാം. ഒന്നു വിരിയുവാൻ കാലമായില്ലേ, കൊഴിയാതെ ഞാൻ ചേർത്തു വയ്ക്കാം. ഒന്നു വിരിയുവാൻ കാലമായില്ലേ.